അനാവിഷ്കുറുവൻ അന്വയ ശേഷോ ബാലസ്യാഷ്യകാരൻ സിദ്ധാന്തം പറയുകയാണ്, ബാല്യം ജ്ഞാനത്തിന് ശേഷം ഉള്ള ബാല്യം എന്ന് പറയുന്നത് ബാലസ്യ ഭാവം കർമ്മമുണ്ട്. ബാലന്റെ കർമ്മം എന്ന് പറയാൻ പറ്റില്ല. അത് പറഞ്ഞു ബാലചേച്ചിയായ അങ്കരിക്രിയമാണായ ജ്ഞാനാഭ്യാസ സംഭവിക്കും. ജ്ഞാനാഭ്യാസം അങ്ങനെ സംഭവിക്കും. ജ്ഞാനാഭ്യാസം എന്ന് പറയുമ്പോൾ അതിന് ബാലന്റെ കർമ്മവും ജ്ഞാനാഭ്യാസവും കൂടെ ഒരുമിച്ച്. ബാലന്റെ കർമ്മമല്ല, ഭാഷ്യകാരന്റെ അഭിപ്രായം അനുസരിച്ച് ഒരു കർമ്മവും ജ്ഞാനാഭ്യാസമായിട്ട് ഒരുമിച്ച് പോകത്തില്ല. അപൂർവത്തിൽ അപൂർവം എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപവാദമെന്ന് പറയാം. പക്ഷെ അല്ലാതെ ഭാഷ്യകാരൻ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. ജ്ഞാനാഭ്യാസവും കർമ്മവും ഒരുമിച്ച് പോവുക. ഒരു കർമ്മവും ഒരുമിച്ച് പോയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ബാലന്റെ കർമ്മം? ബാലന്റെ കർമ്മമാണെന്ന് എന്താണെന്ന് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. യഥോപാദ മൂത്രപുരീഷത്വാദി കർമ്മങ്ങൾ ഇതൊന്നും ഒരു കാരണവശാലും യോജിച്ചു പോകത്തില്ല. അത് അക്കാര്യത്തിൽ അദ്വൈത സിദ്ധാന്തത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് അദ്ദേഹം എന്ന് പറയുമ്പോൾ ഭാഷ്യകാരൻ. ഭാഷ്യകാരൻ ഒരിടത്തും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ബാലന്റെ കർമ്മം അങ്ങനെ ഒരു വ്യാഖ്യാനം എടുക്കാൻ പറ്റില്ല. ഭാവം അതെടുക്കാം. ഭാവം എന്ന് പറയുമ്പോൾ ആന്തരിക ഭാവങ്ങളാണ്, നിഷ്കളങ്കത, മനസ്സിന്റെ ശുദ്ധി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് അത് അനുകൂലമാണ് കാരണം ജ്ഞാനാഭ്യാസത്തിന്. അതുകൊണ്ട് അതിനെവിടെ സ്വീകരിക്കാം? അപ്പോൾ മാനസികമായ എല്ലാ ശുദ്ധ ഭാവങ്ങളെയും അശുദ്ധമായിരിക്കും. എല്ലാ ശുദ്ധഭാവങ്ങളെയും സ്വീകരിക്കാം. അതെല്ലാം അതുകൊണ്ടാണ് ഭക്ഷ്യകാരൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സൗകര്യമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. വ്യവഹാരം എന്ന് പറയുമ്പം ഒരിക്കലും വ്യവഹാരത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനും ഒരിക്കലും ആർജവം സ്വീകരിക്കാൻ പറ്റില്ല. ഊർജ്ജത്വം ഒരിക്കലും സാധ്യമല്ല. വ്യവഹാരത്തിൽ ആരായാലും ശരി കൂടെ നീതികളൊക്കെ സ്വീകരിക്കേണ്ടി വരും. കാരണം വ്യവഹാരം തന്നെ ലാഭ നഷ്ടങ്ങളും ജയപരാജയങ്ങളും എല്ലാം കൂടിച്ചേർന്നാണ് വ്യവഹാരം. അപ്പോൾ നാകുറുവൻ നിഷ്ഫലം കർമ്മം, നിഷ്ഫലമായ കർമ്മം ആര് ചെയ്യും? നിഷ്ഫലമായ കർമ്മം എന്ന് പറയുന്നത് സ്വാഭാവികമായ മാനസികാവസ്ഥയുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഇതെല്ലാം വരും, ഊർജ്ജത്വം നഷ്ടപ്പെടും. അത്തരം സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ജ്ഞാനാഭ്യാസം ശരിയാവും? അപ്പോൾ അതുകൊണ്ട് ജ്ഞാനാഭ്യാസവും അതുമായിട്ട് പൊരുത്തപ്പെടത്തില്ല, വ്യവഹാരവുമായിട്ട് പൊരുത്തപ്പെടത്തില്ല. അത് അതുകൊണ്ട് ഭാഷ്യകാരൻ അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, പൊരുത്തപ്പെടുത്തലിനും തയ്യാറല്ല. ഞാനും അതിൻ്റെ വഴിക്ക് തന്നെ പോകണം. അപ്പം മനസ്സ് അത്യന്ത ശുദ്ധമായിരിക്കുന്നു. വ്യവഹാരത്തിൽ ഏർപ്പെട്ട് മനസ്സ് കലുഷിതമാകാൻ പാടില്ല. അപ്പോൾ ചിലരുടെ മനസ്സിൽ ചിന്ത വരപ്പോൾ പിന്നെ കർമ്മയോഗം നോക്കും, അതൊക്കെ അതിന് മുമ്പ്, അതെല്ലാം അതിന് വളരെ നേരത്തെ ഉള്ള കാര്യങ്ങൾ. അവിടെയും അതത്ര അനായാസമായ കാര്യമൊന്നുമല്ല കർമ്മം ചെയ്യുന്നത്. അതും കർമ്മയോഗത്തിൽ ശരി, അതൊക്കെ ആകാമോ? കർമ്മയോഗത്തിനും ആർജവമില്ലാത്ത പ്രവൃത്തികൾ ഒന്നും അവിടെയും പാടില്ല. കാരണം കർമ്മയോഗത്തിനും ആദ്യം വരെ അത് ധർമ്മമായിരിക്കണം. ധർമ്മം എന്ന് പറയുമ്പോൾ തന്നെ ബാക്കിയുള്ള എല്ലാം ഒഴിവാക്കി. ധാർമ്മികമായ പ്രവൃത്തിയിൽ എങ്ങനെയാണ്? കാപ്പട്ടിയങ്ങൾ കൊണ്ടുവരുന്നു, അത് നടക്കുന്ന കാര്യമില്ല. വ്യവഹാരം എന്ന് പറയുന്നത് അതിങ്ങനെ മനുഷ്യൻ മാറുന്നതനുസരിച്ച് അവൻ്റെ വ്യവഹാരത്തിൻ്റെ സ്വഭാവങ്ങളും മാറിക്കൊണ്ടിരിക്കുക. മനുഷ്യൻ്റെ പുരോഗമനമനുസരിച്ച് അവൻ്റെ വ്യവഹാരങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് വരും തോറും അതിൽ കാപട്യങ്ങളൊക്കെ കൂടിക്കൂടി വരികയാണ്. സത്യം, നീതി, ധർമ്മം, ഇതൊക്കെ വ്യവഹാരത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ട് വരെയുള്ളൂ. അല്ലാതെ അത് നിലനിർത്താൻ പ്രയാസമാണ്. പിന്നെ ധാർമ്മികമായ പ്രവൃത്തികൾ മാത്രം ചെയ്യുക എന്ന് പറയുന്നത് ഇതൊക്കെ പ്രസംഗിക്കാൻ കൊള്ളാമെന്നുള്ളതല്ലാതെ, പരോപദേശത്തിന് കൊള്ളാമെന്നുള്ളതല്ലാതെ പ്രായോഗികമായി ഇതൊക്കെ പ്രയാസമുള്ള കാര്യങ്ങളാണ്. അത് വ്യവഹാരം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. സത്യസന്ധമായി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം മനസ്സ് കലുഷിതമാകും. ധർമ്മം അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞാൽ പലപ്പോഴും ധർമ്മം എന്ത് അധർമ്മം എന്തെന്ന് തിരിച്ചറിയാൻ കൂടെ പറ്റത്തില്ല. അധർമ്മത്തെ ധർമ്മം ധരിച്ച് ചെയ്യും, ധർമ്മത്തെ അധർമ്മം എന്ന് പറഞ്ഞ് തള്ളിക്കളയും. ഇത് തിരിച്ചറിയുന്നതിന് തന്നെ വലിയ, കാരണം കർമ്മത്തിൻ്റെ സ്വഭാവം മാറി. പണ്ടെന്താണ് പറഞ്ഞിരിക്കുന്നത്? തസ്മാ ശാസ്ത്രം പ്രമാണന്തേ. ശാസ്ത്രം നോക്കി കർമ്മം ചെയ്യും. ഇന്ന് ആരെങ്കിലും അങ്ങനെ ശാസ്ത്രം നോക്കി കർമ്മം ചെയ്യാൻ പറ്റും? ശാസ്ത്രത്തിൽ എഴുതി കഴിയുന്ന കർമ്മങ്ങളെല്ലാം സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. പുതിയ കർമ്മങ്ങളാണ്, അതിന് ശാസ്ത്രമൊന്നുമില്ല. ആണ് പറഞ്ഞ ഇതൊക്കെ പ്രസംഗിക്കാൻ കൊള്ളാവും. അപ്പോൾ ഇന്നത്തെ കർമ്മങ്ങളിൽ സത്വം അസത്വമൊക്കെ അവനവൻ്റെ വിവേകം കൊണ്ട് തിരിച്ചറിയണം. അത് വിവേകം ആർജിച്ചിട്ടുള്ളതല്ലേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് കർമ്മവും ത്തിന് ഏതുമായിട്ട് യോജിപ്പിക്കുന്നിടത്തും അത്ര എളുപ്പമൊന്നുമല്ല. അത് കർമ്മയോഗമായാലും ശരി, മറ്റെന്തായാലും ശരി, എന്തായാലും ഭാഷ്യകാരൻ കർമ്മയോഗത്തിൽ ശരി, അതൊരു ഉപാസനയാണ്. അവിടെ എന്തായാലും യോജിപ്പിച്ചേ പറ്റൂ. ഏത് കാലത്തും കാലാനുസൃതമായ കർമ്മങ്ങൾ കഴിയുന്നത്ര ശ്രമിക്കുക എന്നുള്ളത്. പക്ഷേ തത്വജ്ഞാനത്തിൻ്റെ കാര്യം വരുമ്പോൾ ഭാഷ്യകാരൻ പറയുന്നത് സാധ്യമല്ല. ഒരു കർമ്മവും, ബാലൻ്റെ കർമ്മവും പാടില്ല, വൃദ്ധൻ്റെ കർമ്മവും പാടില്ല, ഒരു കർമ്മവും പാടില്ല. യോജിപ്പിച്ചു കൊണ്ടുപോകാൻ, ആർജവത്തോടെ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. ആത്മകാപട്യത്തോടെ വേണമെങ്കിൽ കൊണ്ടുപോകാം. അതാണ് അതിൻ്റെ വാസ്തവത്തിൽ. അന്ന് ആരും തുറന്ന് സമ്മതിക്കത്തില്ല. ഇന്നത്തെ ആധ്യാത്മികതയെന്ന് പറയുന്നതിന് പൊതിഞ്ഞു പിടിച്ച ഒരു ആധ്യാത്മികതയാണ്. പലതും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് മനുഷ്യനൊന്നും പോകും. അതുകൊണ്ട് അതൊന്നും തുറന്നു പറയാൻ ആർക്കും ധൈര്യം വരത്തില്ല. ഒന്നും നഷ്ടപ്പെടില്ല എന്ന് ബോധ്യമുണ്ടെങ്കിലേ തുറന്നു പറയാൻ പറ്റും. അപ്പോൾ അവിടെ അത് അസാധ്യമായ കാര്യങ്ങളാണ്. എന്നാലും മനുഷ്യന് മുമ്പോട്ട് പോയല്ലേ പറ്റൂ, കഴിയുന്നത്ര പോവുക എന്നുള്ളതാണ്. പക്ഷേ അവിടെ ജ്ഞാനവുമായിട്ട് യോജിപ്പിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഭാഷ്യകാരൻ പറഞ്ഞതാണ് ജ്ഞാനവുമായിട്ട് യോജിക്കുന്ന എന്താ? എന്താ യോഗിക്കുന്നത്? അതെ, സന്യാസം എന്നോട് പറയുന്നു, വേറെ ഒന്നും യോജിക്കത്തി. അപ്പോ അത് അത് അതിലൊരു സത്യസന്ധതയുണ്ട് ആ പറയുന്നതിന്. അവിടെ ഭാഷ്യകാരൻ 100% സത്യസന്ധനാണ്, സത്യത്തെ പറയുന്നു. അതിന് നമ്മളിനി എന്തൊക്കെ വെള്ളം ചേർക്കാൻ ശ്രമിച്ചാലും ശരി, സത്യത്തെ നമുക്ക് മൂടി വയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടിവിടെ പറയുന്നു ആന്തരികമായ ഭാവങ്ങളെ സ്വീകരിക്കുക, ബാഹ്യമായ കർമ്മങ്ങളെ അല്ല സ്വീകരിക്കേണ്ടത്. ശിശുവിൻ്റെ ആയാലും ശരി, നമ്മൾ വിചാരിക്കുമോ ശിശുവിൻ്റെ കർമ്മമല്ലേ അത്, ആരെ ഉപദ്രവിക്കുന്ന കർമ്മങ്ങളല്ലല്ലോ, അതുപോലും സാധ്യമല്ല എന്നാണ്. അതിലും ദോഷങ്ങളുണ്ട്. ആ ദോഷങ്ങൾ എന്തൊക്കെ എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അതുകൊണ്ട് പറയുന്നു തസ്മാത് അന്തരോ ഭാവവിശേഷോ. അതും അന്തരഭാവവിശേഷം എന്ന് പറയുമ്പോൾ അതിന് സദൃശമായി പൂർണ്ണമായും ആ ഭാവവിശേഷമല്ല. കാരണം ശിശുവിൻ്റെ ആന്തരികമായ ഭാവവിശേഷത്തിൽ മുഖ്യമായി നിൽക്കുന്നത് എന്താണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഈ പറയുന്ന നിഷ്കളങ്കതയും ഒക്കെ ഉണ്ടെങ്കിലും മറ്റൊന്നുകൂടി ഉണ്ട്. എന്താണ്? ഇന്നലെ പറഞ്ഞതാ ഇന്ന് ചോദിക്കുന്നു? ഇന്നലെ ഇരുന്നവരാരും ഇന്നില്ല ഇവിടെ. കേൾക്കുന്നില്ല. അത് പറഞ്ഞായിരുന്നു, ശരിയാണ്. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതൊക്കെ പറഞ്ഞെന്ന് ഞാൻ സമ്മതിച്ചല്ലോ. അതൊക്കെ പറഞ്ഞല്ലോ, അതാണല്ലോ പറയുന്നത്. പ്രവൃത്തിയാണ് അത്, ആന്തരിക ഭാവം ഉണ്ടാവും. ബാലന്റെ ഏറ്റവും പറഞ്ഞ ബാലന്മാർക്ക് മനസ്സിലാകത്തില്ല, ഇതാ കുഴപ്പം. ഇതൊക്കെ ഇത്തിരി പ്രൗഢത വന്നവരോട് പറഞ്ഞാലേ ഇത് മനസ്സിലാവും. പിന്നെ ചോദിച്ചിട്ട് കാര്യമുണ്ട്. ഇന്നലെ അല്ല പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ചോദിക്കുന്ന എന്നെ വേണം മണ്ടൻ എന്ന് വിളിക്കുക. ശിശുവിന് ആന്തരികമായ ഏറ്റവും പ്രധാനമായ ഒരു ഭാവമാണ് മൂഢത, വിവേകമില്ല. അത് ബാലന്മാരോട് പറഞ്ഞാൽ മനസ്സിലാവും, ശിശുവിൻ്റെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവും? മനസ്സിലാകത്തില്ല. ഇന്നലെ പറഞ്ഞ എന്തെന്ന് ചോദിച്ചിട്ട് കാര്യം. അപ്പോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെ തുടർന്നാണ് ഈ വരുന്ന നിഷ്കളങ്കതയും എല്ലാം. എന്തുകൊണ്ട്? നിർലജ്ജനായിരിക്കുന്നു, മൂഢനാണ്, ഒന്നിനെ കുറിച്ചും ബോധമില്ല, അതുകൊണ്ട് മൂഢനായിരിക്കുന്നു, നിർലജ്ജനായിരിക്കുന്നു. പക്ഷെ അതിലൊരു സരളതയും കാപട്യങ്ങളില്ല. അതായത് പ്രൗഢമായ ഒരുവന്റെ മനസ്സ് വരുന്നതുപോലെ കൃത്രിമമായിട്ടുള്ള കാപട്യങ്ങളില്ല. ഏറ്റവും വിശേഷത എന്ന് പറയുന്ന അവിടെ ആത്മവഞ്ചനയില്ല. ആത്മവഞ്ചന ഉണ്ടെങ്കിൽ തന്നെ അത് പ്രൗഢമായിട്ടല്ല. ഇതെല്ലാം പ്രൗഢമായ മനസ്സിൽ ഇതൊക്കെ ഉണ്ട്. അവിടെ പരവഞ്ചനയുണ്ട്, ആത്മവഞ്ചനയുണ്ട്. ഇതൊന്നുമില്ല, അതാണ് നിഷ്കളങ്കത എന്ന് പറയും. അതുപോലെയുള്ള ശുദ്ധമായ ആർജവമുള്ളത് ആ ഭാവങ്ങളാണ് ബാലനിൽ നിന്ന് സ്വീകരിക്കുന്നത്. അതുപോലെ ആയിരിക്കണം മനസ്സ്, അതുമായിട്ട് മാത്രമേ ജ്ഞാനാഭ്യാസം പൊരുത്തപ്പെടത്തുള്ളൂ. അത് പറയാനാണ് ഭാഷ ഇത്രയും പറഞ്ഞു. ബാലസ്യ അപ്രരൂഢ ഇന്ദ്രിയത്വ, അപ്രരൂഢ ഇന്ദ്രിയം എന്ന് പറയുമ്പോൾ മനസ്സുൾപ്പെടെയാണ്. മനസ്സുൾപ്പെടെ അത് വളർച്ച പ്രാപിച്ചിട്ടില്ല, അതുകൊണ്ട് അതിന് അതിൻ്റെതായ ഒരു ശുദ്ധതയുണ്ട്. ബാല്യം ആശ്രയതേ, അതുകൊണ്ട് ബാലസ്യ ഭാവ എന്നുള്ള അർത്ഥം എടുക്കണം, ബാലസ്യ കർമ്മ എന്നുള്ള അർത്ഥം എടുക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ചർച്ച ചെയ്തത്. തഥ അനാവിഷ്കർവൻ ഇതി ജ്ഞാന അധ്യയന ധാർമ്മികത്വ അതിഭിർ ആത്മാനം വിഖ്യാപയൻ ദമ്പ ദർപ്പാതിരഹിതോ ഭവേ. അപ്പോൾ ഇവിടെ ബാലനോട് പൂർണ്ണമായും യോജിക്കുന്ന അല്ലെങ്കിലും ഇവിടെ ബാലനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഈ ആത്മാവിഷ്കാരം എന്ന് പറയുന്നത് അത് ബാലനിലും വരും. എന്നുവെച്ചാൽ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പക്ഷെ അതിനകത്തും ഒരു നിഷ്കളങ്കതയുണ്ട്. അങ്ങനെ ചെയ്യുന്നിടത്ത് എന്തെങ്കിലും കാപ്പട്ടിയും മനസ്സിൽ വെച്ചുകൊണ്ടല്ല, പരവഞ്ചന മനസ്സിൽ വെച്ചുകൊണ്ടല്ല. അതുകൊണ്ട് അതിനെ ഇവിടെ പരിഗണിക്കാതെ ഭാഷകാരൻ പറയുകയാണ്, എന്തിനെങ്കിലും ഒന്നിനെ പ്രകടിപ്പിക്കാതെ. ഇതാണ് ഭാഷകാരൻ പറയുന്ന, പലർക്കും സംശയമുണ്ട് എന്താണ് ഈ അവധൂതൻ എന്ന് പറയുന്നത്. ഭാഷകാരൻ പറയുന്ന ഇതാണ് ഭാഷകാരൻ്റെ അഭിപ്രായം. ഇങ്ങനെ അല്ലാത്ത അവധൂതന്മാരെയും ഒരുപക്ഷെ നമുക്ക് പരിചയം കാണുമായിരിക്കും. അതൊന്നും ഭാഷകാരൻ്റെ ലിസ്റ്റിൽപ്പെട്ടവരല്ല. ഭാഷകാരൻ പറയുന്ന ഇതാണ് തൻ്റേതായ ഒരു മഹത്വത്തെയും പ്രകടിപ്പിക്കാതെ പ്രദർശിപ്പിക്കാതെ. എന്നുവെച്ചാൽ സാധാരണ രീതിയിൽ ആണ് ജ്ഞാനിയും. ജ്ഞാനിക്ക് പ്രത്യേകിച്ച് കൊമ്പും ബാലും ഒന്നുമില്ല. അത് കണ്ടിട്ട് തിരിച്ചറിയാനുള്ള ഈ കൊമ്പുള്ള ആളാണ് ജ്ഞാനി. ജ്ഞാനിയാണെങ്കിൽ ഇങ്ങനെ വാല് വളഞ്ഞിരിക്കും. ഇങ്ങനെയുള്ള തിരിച്ചറിയാനുള്ള ഒരു അടയാളമില്ല എന്നുള്ളത് ഇവിടെ മാത്രമല്ല പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നിനെയും പ്രദർശിപ്പിക്കാതിരിക്കുന്നതാണ് അവധൂതാവസ്ഥ. അതിനാണ് അവധൂതനം എന്ന് പറയുന്നത് ഭാഷകാരൻ്റെ അഭിപ്രായം. അതിനെ പറഞ്ഞല്ലോ, അതിനെ സ്വീകരിക്കണമോ തള്ളിക്കളയണം. അതിനകത്തൊരു സത്യസന്ധതയുണ്ട്, അതുകൊണ്ട് സ്വീകരിക്കാം. സത്യത്തെ അംഗീകരിക്കുന്നവർ അല്ലെങ്കിൽ തള്ളിക്കളയാം. ഭാഷകാരൻ അതാ പറയുന്നു. ഇതാണ് ജ്ഞാന അധ്യയന ധാർമ്മികത്വാദിഭി ആത്മാനം അവിഖ്യാപയൻ. തൻ്റെ അറിവ്, തൻ്റെ അധ്യയനം, തൻ്റെ ധാർമ്മികത, ധാർമ്മിക പ്രവൃത്തികൾ, സത്കർമ്മങ്ങൾ, ഇതിനെയൊന്നും പ്രകടിപ്പിക്കാതെ. അത് സംശയമുണ്ടാവും. അപ്പോൾ ഇതൊന്നും ഇല്ലെന്നുള്ള അർത്ഥം. അപ്പോൾ ജ്ഞാനമില്ലെങ്കിൽ പിന്നെ ആ വ്യക്തി എങ്ങനെയാണ് ജ്ഞാനിന്ന് പറയുന്നത്? ജ്ഞാനം ഉണ്ടായിരിക്കണമല്ലോ, തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അധ്യയനം അതില്ലാതെ എങ്ങനെ ജ്ഞാനം ഉണ്ടാവും? അധ്യയനത്തിലൂടെ ജ്ഞാനം ഉണ്ടാവും. ഭാഷകാരം പറയുന്നതനുസരിച്ച് അതുകൊണ്ട് ധാർമ്മികത്വം ഇല്ലെങ്കിൽ പിന്നെ അയാളെങ്ങനെ ശ്രേഷ്ഠനാകും? ഇതെല്ലാം ഉണ്ട്. പ്രകടിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ, പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. പ്രദർശിപ്പിക്കുന്നില്ല എന്നർത്ഥം. ചോദിക്കും, അങ്ങനെ ഒരു എന്തായതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അയാളൊരു തത്വജ്ഞാനിയാണ്, ജ്ഞാനം പ്രദർശിപ്പിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ജ്ഞാനം ആർക്കും ഉപദേശിക്കുന്നില്ലെന്നാണ്. അല്ലാന്ന് വെച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രദർശിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തായാലും ജ്ഞാനം ആർക്കെങ്കിലും ഉപദേശിച്ചു കഴിഞ്ഞാൽ ശിഷ്യനെന്നെ ജ്ഞാനത്തെ ഉപദേശിച്ചു, അത് ശിഷ്യനെ പ്രദർശിപ്പിക്കുകയാണല്ലോ. അവനെ പ്രദർശിപ്പിക്കുകയല്ല എന്ന് പറഞ്ഞാൽ ശിഷ്ടാചാരം, അയാൾ അങ്ങനെയുള്ള ഒരു ആചാരങ്ങൾ അയാൾ പാലിക്കുന്നില്ലെങ്കിൽ പിന്നെങ്ങനെ മറ്റുള്ളവർ ശിഷ്ടാചാരത്തെ മനസ്സിലാക്കുന്നു? അപ്പോൾ അയാൾ ആരെങ്കിലും മുമ്പിൽ അങ്ങനെ ആചരിക്കുകയാണെങ്കിൽ അത് പ്രദർശിപ്പിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ പ്രദർശിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ് അങ്ങനെ പറയാം, ശരിയാണ്. പക്ഷെ ജ്ഞാനം എന്ന് പറയുമ്പോൾ അവിടെ അഭിമാനത്തിന് യാതൊരു സാധ്യതയും, അവിടെ ദേഹാത്മബുദ്ധിയേ ഇല്ല ജ്ഞാനം എന്ന് പറയുമ്പോൾ. അപ്പൊ അഭിമാനത്തോട് കൂടിയ ഞാൻ അങ്ങനെ ഒന്നില്ല, അങ്ങനൊന്നും സംഭവിക്കത്തില്ല. രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. ജ്ഞാനം അഭിമാനത്തെ ബാധിച്ചിരിക്കുന്നു. അപ്പൊ ഞാനി അഭിമാനത്തോടുകൂടി എന്തെങ്കിലും അത് സംഭവിക്കുന്ന കാര്യമുണ്ട്, അതില്ല. പിന്നെ എന്താണ് ജ്ഞാനത്തെ പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ? ജ്ഞാനമുള്ള ഒരാള് അത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ട് ജ്ഞാനത്തെ കാണിക്കേണ്ട ആവശ്യം എന്തോ? അതെങ്ങനെയോ അപ്പൊ ഇതൊന്നും പ്രദർശിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ് അത് തന്നെയാണ്. അപ്പോ ജ്ഞാനത്തെ പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജ്ഞാനിയിൽ എന്തായാലും ജ്ഞാനിയോട് ഇത് പ്രദർശിപ്പിക്കരുതെന്ന് പറയാൻ വേറൊരാളില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ പ്രദർശനമൊക്കെ എവിടെയാണ് വരുന്നത്? ഇതൊന്നും ശരിക്കും ഇല്ലാത്ത സ്ഥലത്ത്. അപ്പോൾ ഇതിനെയൊക്കെ അനുകരിക്കുന്നിടത്താണ് ഇത് പ്രദർശനമാകുന്നത്. അതിനെ നിഷേധിക്കാൻ വേണ്ടി പറയുന്നതാണ്. അല്ല, ഒരു ജ്ഞാനി ഉപദേശിക്കാൻ ആരുമില്ല. ഒരു ജ്ഞാനി ഉപദേശിക്കാൻ മറ്റൊരു ജ്ഞാനിയോ അജ്ഞാനിയോ ആരുമില്ല. ഇത് പറയുന്ന അതാണ്, ലോകത്തിൽ എന്താണോ നടക്കുന്നത് അതിനെ നിഷേധിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ജ്ഞാനത്തെ പ്രദർശിപ്പിക്കുന്നു, ധാർമ്മികതയെ പ്രദർശിപ്പിക്കുന്നു, അധ്യയനത്തെ പ്രദർശിപ്പിക്കുന്നു. ഈ പ്രദർശനങ്ങളൊന്നും ശരിക്കും അതില്ലാത്ത സ്ഥലത്താണ് നടക്കുന്നത്. അതിനെ നിഷേധിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അങ്ങനെയെല്ലാം പ്രദർശിപ്പിക്കുന്നിടത്തല്ല ജ്ഞാനം അധ്യയനം ശരിയായിട്ടുള്ള ധാർമ്മികതയെല്ലാം ഉള്ളത് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി പറയാം. അല്ലാതെ ജ്ഞാനിയിൽ ഉപദേശങ്ങളെല്ലാം നിഷ്പ്രയോജനമാണ്, അതുകൊണ്ട് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള പ്രദർശനങ്ങളില്ലാത്തവൻ, അവന് ജ്ഞാനമുണ്ട്, അധ്യയനമുണ്ട്, ധാർമ്മികതയുണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് ജ്ഞാനം. അങ്ങനെ ഗുഹിതമോ എന്ന് പറയുന്നതിന് വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയല്ല, പറയുന്നത് ദുർവിജ്ഞേയമാണ് ഗുഹ്യതമോ എന്ന് പറയുന്നത്. പ്രാകൃത ബുദ്ധികൾക്ക് ഇത് പിടികിട്ടാൻ പ്രയാസമാണ് എന്ന്. ജ്ഞാന ഗ്രഹിക്കുന്നതിനും അല്ലാതെ ജ്ഞാനത്തെ ആരെങ്കിലും ഒളിച്ചു വച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ നമുക്കങ്ങനെ തോന്നുന്ന ഒരർത്ഥം എന്താണ് ജ്ഞാനത്തെ ആരോ അതല്ല എന്ന് ഗീതാഭാഷ്യം തന്നെ വായിച്ചു. അങ്ങനെ ഒരർത്ഥമില്ല. ഇതാ ഇത് ഒളിപ്പിച്ചു വെച്ച ഒരാൾ നടക്കുകയാണ്. അങ്ങനെ അന്ധകരണ ശുദ്ധിയില്ലാത്തവർക്ക് ഇത് ഗ്രഹിക്കാൻ പ്രയാസം. അതൊന്നും ഒരു സത്യമാണ്. രഹസ്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ശിഷ്യന്റെ ചെവി കടിക്കുക എന്നല്ല, അങ്ങനൊരർത്ഥമല്ല. രഹസ്യ ഏകാന്തേ സ്ഥിതം രഹസ്യം. രഹസ്യം എന്ന് വെച്ചാൽ ഏകാന്തം, ഏകാന്തത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് രഹസ്യം എന്ന് പറയുന്നത്. ഇതേ അർത്ഥം തന്നെയാണ്. ഇത് ഏകാന്തമായതാണ്. അതൊക്കെ നമ്മൾ പല പല സന്ദർഭങ്ങളിലും വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ അത് പറയുന്നത് നമ്മുടെ ഇത്തരം ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ലൗകികമായ ഒരർത്ഥമുണ്ട്. അതിനനുസരിച്ചിട്ടല്ല ഭാഷകാരൻ ഇതൊക്കെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്നതൊക്കെ എന്താണ് രഹസ്യം? നമ്മുടെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന അർത്ഥം എന്തോ രഹസ്യം പറയുന്നു. ആ രീതിയിലല്ല ഇവിടെ ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നത്, അങ്ങനെയല്ല. അതാണ് വ്യത്യാസം. നമ്മൾ നമ്മുടെ തലത്തിൽ നിന്നുകൊണ്ട് അതിനെ മനസ്സിലാക്കാൻ കഴിയും. ഭാഷകാരനെ പോലെയുള്ള പരിണത പ്രജ്ഞന്മാരായ ആൾക്കാർ അവരെ നിലയിൽ നിന്നുകൊണ്ട് വിശദീകരിക്കുന്നു. അർജുൻ അവരാദി പറയുന്ന പോലെയും ഭഗവാൻ ഉപദേശിക്കുന്ന പോലെയും തമ്മിലുള്ള വലിയ അന്തരമുണ്ട്. അതിന് രണ്ടുപേരുടെയും തന്നെ രണ്ടാണ്. രണ്ടു നിലയും വ്യക്തമായി മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമുക്ക് പലതിനും സമാധാനം കിട്ടാത്തത്. അപ്പൊ ഇവിടെയും അത് തന്നെയാണ്. അപ്പോ ഇല്ലാത്തതുണ്ടെന്ന് പ്രദർശിപ്പിക്കുക, അവിടെ പ്രദർശനമുള്ളൂ. പിന്നെ ജ്ഞാനം ഉപദേശിക്കുന്നത് സ്വാഭാവികമാണ്. ഒരാ വ്യക്തി ഭാഷകാരൻ തന്നെ തത്വത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു, സ്വാഭാവികമായൊരു പ്രക്രിയയാണ്. തത്വം എന്താണെന്ന് തനിക്ക് ബോധ്യപ്പെട്ടു, അത് വെളിപ്പെടുത്തുന്നു. തനിക്ക് ബോധ്യപ്പെട്ടതിന് വെളിപ്പെടുത്തുന്നു. അത് സ്വാഭാവികമായ കാര്യങ്ങളാണ്. മറ്റത് കൃത്രിമമായ കാര്യങ്ങളാണ്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. ഒന്ന് കൃത്രിമം, മറ്റൊന്ന് സ്വാഭാവികം. അതുകൊണ്ട് അവധൂതനെന്ന് പറയുന്ന അതാണ്. ബാഹ്യമായ എന്തെങ്കിലും അത് ഒന്നുകൂടി വ്യക്തമായി പറയുന്നു. അടുത്ത് ഞാൻ ആ ധീനധാർമ്മികത്വാദിഭിർ ആത്മാനം അവിഖ്യാപയൻ, പ്രകടിപ്പിക്കാതെ ലോകത്തിന് മുമ്പിൽ കാണിക്കാതെ, ദമ്പദർപ്പാദിരഹിതോ, ദമ്പദർപ്പാദികൾ ഒന്നും ആന്തരികമായൊന്നുമില്ലാതെ. ഇനി അതില്ല എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉള്ളി വെച്ചുകൊണ്ട് ചിലർ ഭയങ്കരമായി അഭിനയിക്കാറുണ്ട്. അടിയൻ റാൻ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് സംസാരിക്കുകയും ഇത് പോരാത്തതിന് 365 ദിവസം സാഷ്ടാംഗം ഇങ്ങനെ തറയിൽ കിടന്ന് എഴുകി ഭക്തി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്. തികച്ചും ഭക്തനാണ് ഇവൻ. എഴുന്നേറ്റ് എന്നാ കർണത്തടിക്കുന്നതെന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയില്ല. അങ്ങനെയാണ് സാറിന് കാണുന്നത്. ഇത്രയും ഭക്തി പ്രകടിപ്പിക്കുന്നവരാണ്. തിരിഞ്ഞെന്ന് പിന്നെ കൊഞ്ഞനം കുത്തുന്നു. അപ്പൊ ഈ ഭക്തിയൊക്കെ എവിടെ പോയി? കാണിക്കുന്ന ഈ ഭക്തിയൊക്കെ കാപട്ടിയൊന്നല്ലാതെ എന്താ പറയേണ്ടത്? എല്ലാം വെറുതെ ആൾക്കാരെ ബോധിക്കുണ്ടെന്ന് ബോധിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന കാപട്ടിക്കുന്നതാണ്. ഇല്ലെങ്കിൽ എങ്ങനെയാ പിന്നെ തിരിഞ്ഞു കുത്തുന്നത്? രണ്ടു ദിവസം കഴിയുമ്പോൾ നോക്ക, ഈ തിരിഞ്ഞു കുത്തുന്നവരെയൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ട് നോക്കുക. പഴയത് പണ്ട് ഇവരെന്തൊക്കെയാ കാണിച്ചിട്ടുള്ളത് ഒന്ന് പരിശോധിച്ച് നോക്കുക. വീഡിയോ വേണം. ഇവിടെ പിന്നെ എല്ലാം വീഡിയോയിലാണല്ലോ. എല്ലായിടത്തും റീവൈൻഡ് ചെയ്ത് നോക്കുക, എന്തൊക്കെ ഭക്തി പ്രകടനങ്ങളാണ് കാണിച്ചിരിക്കുന്നത്, ഇപ്പൊ എന്താ കാണിക്കുന്നത്. ഇതൊക്കെ വെറുതെ, ഇതൊക്കെ വെറും കാപട്യങ്ങൾ കാണിക്കുന്നതാണ്. ഒരർത്ഥമില്ല. കൂടുതൽ ഭക്തി കാണിക്കുന്നു സൂക്ഷിക്കണം, അപകടകാരിയാണ്. ഇവനെന്തോ സ്വാർത്ഥത നേടാനുണ്ട്, എന്തോ സാധിക്കാനുണ്ട്. ഇതാണ് ഇവൻ ഈ തറയിൽ കിടന്ന് ഉരുളുന്നതും ഈ തറയിൽ ഇട്ടടിക്കുന്നതും എല്ലാം എന്നപ്പോ മനസ്സിലാക്കണം. നോട്ട് ചെയ്യണം, ഒരു ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കണം. നമ്പർ 1, നമ്പർ 2, നമ്പർ 3 പ്രകടനം അനുസരിച്ച് വേണം മാർഗ്ഗമുള്ളത്. അപകടകാരികളാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന അതാണ്. ഉദാഹരണം പറഞ്ഞത് യഥാ ബാലോ അപ്രരൂഢേന്ദ്രിയതയാ ന പരേഷാം ആത്മാനം ആവിഷ്കർത്തുമീഹതേ തദ്വത്. ഇത് പൂർണ്ണമായി ശരിയല്ല എന്ന് വിചാരിച്ച് ദൃഷ്ടാന്തം പറയുമ്പോൾ അതിനാവശ്യമുള്ള ഭാഗം എടുത്താൽ മതി. കുട്ടികൾ മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെ പ്രകടിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മനഃശാസ്ത്രം അറിയാത്തതുകൊണ്ടാണ്. അവർക്കത് കൂടുതലാണ്. മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോരോ എപ്പോഴും ഓരോന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് കുട്ടികളിലുണ്ട്. പക്ഷെ അതിൻ്റെ നിഷ്കളങ്കമാണ്, മറ്റുള്ളവരെ പോലെ അല്ല. ഇവിടെ വരുന്ന ജ്ഞാനവും മറ്റും പ്രകടിപ്പിക്കുന്നവരുമല്ല. അവർക്ക് ദുഷ്ടലാക്കുകളുണ്ട്. അതങ്ങനെയല്ല കുട്ടികൾ ചെയ്യുന്നത്, അത് നിഷ്കളങ്കം. അതുകൊണ്ട് അതിന് ഇവിടെ പരിഗണിക്കുന്നുണ്ട്, ഭാഷ്യകാരൻ അതിനെ പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. യഥാ ബാലോ അപ്രരൂഢ ഇന്ദ്രിയതയാ, ഇന്ദ്രിയങ്ങൾക്കൊന്നും ശരിയായ വളർച്ചയില്ലാത്തതുകൊണ്ട് എന്നാ പരേഷാം, മറ്റുള്ളവരുടെ മുമ്പിൽ ആത്മാനം തന്നെ ആവിഷ്കർവാൻ പ്രകടിപ്പിക്കുന്നതിന് ഈഹതയെ ഉരമ്പെടുന്നില്ല. തദ്വത് ഏവം ഹി അസ്യ വാക്യസ്യ പ്രധാന ഉപകാരി അർത്ഥ അനുഗമ ഉപദ്ധ്യത്തെ. അതുകൊണ്ട് ഈ വാക്യത്തിന് യോജിച്ച അർത്ഥം, പ്രധാന ഉപകാരി, പ്രധാനം എന്ന് പറയുമ്പോൾ ജ്ഞാനം, ജ്ഞാനത്തിന് ഉപകാരിയായിരിക്കുന്ന അർത്ഥം. അത് ജ്ഞാനമെന്ന് പറയാൻ കാര്യം എന്താണ്? ആദ്യം പാണ്ഡിത്യം എന്ന് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ ബാല്യം എന്ന് പറയുന്നത്. അപ്പൊ പാണ്ഡിത്യം എന്ന് പറയുമ്പോൾ അത് ജ്ഞാനമാണ്. അതിന് ഉപകരിക്കുന്ന അടുത്ത് ബാല്യം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ശുദ്ധതയാണ്, മനസ്സിന്റെ ഭാവശുദ്ധി എന്ന് പറയും. ഭാവശുദ്ധി എന്ന് പറയുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അതാണ് പ്രധാന ഉപകാരി അർത്ഥം. അനുഗമഹ, അതിനെ സ്വീകരിക്കുന്നതാണ്, യോജിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ട് ബാലസ്യ ഭാവ ബാല്യം എന്നുള്ള അർത്ഥത്തെ ഭാഷകാരൻ ഇവിടെ ഉറപ്പിക്കുകയാണ്. തന്റെ പഴയ വ്യാഖ്യാനത്തെ കുറിച്ച് ഇവിടെ മിണ്ടുന്നേ ഇല്ല ഒരക്ഷരം. തഥാച ഉക്ത സ്മൃതികാരേഹി. അപ്പൊ എന്താണ് ജ്ഞാനി? സ്വീകരിക്കുക എന്നുള്ളത്, അതിനെ സ്വീകരിക്കുന്നതാണ് യുക്തമായിരിക്കുന്നത. സ്വീകരിക്കുക അനുഗമം അല്ലേ? അന്വയം അതവിടെ സൂത്രത്തിലുണ്ട്, അത് വ്യാഖ്യാനത്തിൽ പറയുന്നില്ല. അല്ല, അതിനെ വിശദീകരിക്കുകയാണ്. ചേരുപ്പടി ചേർത്തില്ല, ആ ചേർക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അനാവിഷ്കുർവൻ അന്വയാ? അതാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അനുഗമ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ അർത്ഥമാണ്, അന്വയത്തിന്റെ അർത്ഥമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏവം ഹി അസ്യ വാക്യസ്യ പ്രധാന ഉപകാരി അർത്ഥ അനുഗമ ഉപബുദ്ധി. അത് അന്വയത്തിന്റെ വ്യാഖ്യാനമാണ്. പ്രധാനത്തിനോട് ഉപകരിക്കുന്നതായ ആ അർത്ഥത്തെ സ്വീകരിക്കുക, അതാണ് ഇവിടുത്തെ അന്വയം. ജ്ഞാനം എന്നുള്ളതിനോടുകൂടി പൊരുത്തപ്പെടുന്ന ഒരർത്ഥത്തെ ബാല്യത്തിന് സ്വീകരിക്കുക, അപ്പോൾ അത് ഭാവശുദ്ധിയാണ്. തഥാചുക്ത സ്മൃതികാരൈഹി എം സന്തം നചാസന്തം നശ്രുതം നാശ്രുതം ച ബഹുശ്രുതം ന സുവൃത്തം ന ദുർവൃത്തം വേദ കശ്ചിത് സബ്രാഹ്മണഃ ഗൂഢധർമാശതോ വിദ്വാൻ അജ്ഞാതചരിതം ചരേ അന്ധവ ജഡവച്ചാപി മൂക്കവച്ച മഹീം ചരേ. ഇതും വളരെ ഭാഷ്യകാരൻ എന്താണ് ജ്ഞാനം സന്യാസം? ഭാഷ്യകാരനെ സംബന്ധിച്ച് ജ്ഞാനം എന്ന് പറഞ്ഞാൽ അവിടെ സന്യാസമുണ്ട്, സന്യാസം എന്ന് പറഞ്ഞാലും ജ്ഞാനമുണ്ട്. അതെങ്ങനെയായിരിക്കണം? ഇത് തന്നെയാണ് ഈ പറയുന്ന അവധൂതൻ എന്ന് പറയുന്നു. അല്ലാതെ എന്തെങ്കിലും ഗോഷ്ഠി കാണിക്കുന്ന അല്ല അവധൂതൻ എന്ന് പറയുന്നു. അതിവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ചിലർക്ക് പുരാണങ്ങളിലൊക്കെ ചില അവധൂത കഥകളൊക്കെ പറയും. അപ്പോൾ ഇത് എല്ലാം പറഞ്ഞല്ലോ, അർത്ഥവാദമാണ് ആ പറയുന്നത്. വാച്യാർത്ഥം എടുക്കരുത്, ബാഹ്യചേഷ്ടകൾ എന്നുള്ള രീതിയിലല്ല. പിന്നെ ചില ബാഹ്യചേഷ്ടകളുള്ള ചില സിദ്ധന്മാരൊക്കെ ലോകത്തുണ്ടായിട്ടുണ്ടല്ലോ, അതൊക്കെ ഉപാസനയുടെയും പലതരത്തിലുള്ള യോഗ പരിശീലനങ്ങളുടെയും ഒക്കെ ഫലമായി ചില മനുഷ്യർ അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ എത്തിച്ചേരും. അങ്ങനെയും സംഭവിക്കാം. പിന്നെ ഞാൻ സദാ പറയുന്നത് പോലെയും സംഭവിക്കാം. അല്ല, അതൊന്നും ഇവിടെ യോജിക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ആധ്യാത്മിക സാധനകൾ അനുഷ്ഠിക്കുക, അതിൻ്റെ ഫലമായി എന്തെങ്കിലും സിദ്ധികളൊക്കെ പ്രകടമാകുക, അതൊക്കെ ലോകത്തെപ്പോഴും കാണാറുണ്ട്. ഭാഷ്യകാരനിവിടെ പറയുന്ന അതൊന്നുമല്ല. അതിനെയൊന്നുമല്ല അവധൂതനെന്ന് പറയുന്നതും അതൊന്നുമല്ല. അത് കേവലം ജ്ഞാനത്തെ മാത്രം ആശ്രയിച്ചിട്ടാണ്, ബാഹ്യചേഷ്ടകളെ ആശ്രയിച്ചിട്ടല്ല എന്നാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം. തഥാചുക്ത സ്മൃതികാരി എന്ന സന്തം നചാസന്തം. നേരത്തെ പറഞ്ഞല്ലോ, ധാർമ്മികനാണ് എന്ന് ലോകത്തിന് ബോധ്യപ്പെടത്തക്ക രീതിയിലുള്ള അടയാളങ്ങളൊന്നും ഇല്ല. എന്നാൽ അധാർമ്മികനാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തുക എന്തെങ്കിലും ഉണ്ടോ? അതുമില്ല. തികച്ചും നോർമലായിരുന്നു. അതാണ് മലയാളത്തിൽ പറഞ്ഞ സാധാരണക്കാരനായിരിക്കുന്നു. അതാണ് ഭാഷ്യക്കാരൻ്റെ ജ്ഞാനിയുടെ അടയാളം, സന്യാസിയുടെ അടയാളം അതാണ്. അത് മനസ്സിലാക്കുന്ന ഏറ്റവും നല്ലതാണ്. അത് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ശരി, അത് മനസ്സിലാക്കിയാൽ ഒരാൾക്കങ്ങനെ ആകാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, തകരാറൊന്നുമില്ല. തനിക്ക് വരുന്ന ഒരു പോരായ്മ, അത് അംഗീകരിച്ചാൽ മതി. മനസ്സിലാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ്. മനസ്സിലായി എന്ന് വിചാരിച്ച ഒരാൾ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, ഒരാൾക്ക് അതിന് കഴിയണമെന്നില്ല. പക്ഷെ മനസ്സിലാക്കാതിരുന്ന വലിയൊരു തകരാറ് വരും. എന്താണ്? എന്താണ് താൻ എന്താണോ അതാണ് അതെന്ന് വിചാരിക്കും. എന്താ താൻ അതാണെന്ന് വിചാരിക്കും. താൻ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ അതാണെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കാതിരിക്കാൻ വേണ്ടി ഇതറിയണം എന്താണ് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത്. അത് ആധ്യാത്മികതയുടെ പരമകഷ്ടം ഇതാണ്. നമ്മളവിടെ എത്തുമോ എത്തൂല്ല എന്നുള്ള കാര്യം രണ്ടാമതേ വരുന്നുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ എത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതാണ് അടുത്ത് ചർച്ച ചെയ്യുന്നത്. എത്തിയില്ല എന്ന് വിചാരിച്ചാലും പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല, പ്രയാസപ്പെടേണ്ട ഒരു വിഷയമേ അല്ല. അടുത്ത അധികരണത്തിൽ അക്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. പക്ഷേ താൻ എന്താണോ അതാണോ സന്യാസം, അതാണോ ജ്ഞാനം എന്നൊന്നും ധരിച്ചളയരുത്. അവിടെ തകരാറുണ്ടാകും. അതിനുവേണ്ടി ഇത് അറിഞ്ഞിരിക്കണം. അപ്പോ ഇത് ഭാഷ്യക്കാരനെ സംബന്ധിച്ചിടത്തോളം സുചിന്തിതമായൊരു അഭിപ്രായമാണ്. വെറുതെ അങ്ങ് പറയുന്നതല്ല, അതിനെക്കുറിച്ച് ശരിയായ രീതിയിൽ ചിന്തിച്ച് ബോധ്യപ്പെട്ട ഒരു അഭിപ്രായമാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ ഇതിനപ്പുറം ഇക്കാര്യത്തെക്കുറിച്ച് ഇനിയൊന്നും പറയാനുമില്ല. ആർക്കെങ്കിലും പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല, കാരണം എല്ലാവരും ഇവിടെ തന്നെ എത്തിച്ചേരുന്നു. ആത്യന്തികമായിട്ട് എന്താണ് ജ്ഞാനം, എന്താണ് സന്യാസം എന്ന് മനസ്സിലാക്കിയാൽ എല്ലാവരും എത്തിച്ചേരുന്ന ഒരു സ്ഥലത്ത് തന്നെ. അതിന് ജാതിയോ മതമോ ദേശമോ ഒന്നുമില്ല. ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ശരി, ഈ പറയുന്ന ഞാനും സന്യാസവും എല്ലാം ഉണ്ട്, അതിന് മാറ്റം വരില്ല. അത് സത്യം എന്ന് പറയുന്ന ഒന്നാണ്. അത് അതിൻ്റെ പരമമായ വെളിപ്പെടൽ എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ഞാനും സന്യാസം. അതിന് മുമ്പ് പലതുമുണ്ട്. അതാണ് പറയുന്നത് സന്തെന്ന അസന്ത, സത്തെന്നോ അസത്തെന്നോ ആ വ്യക്തിയെ, ആ വ്യക്തിയെക്കുറിച്ച് പറയണം, ബ്രഹ്മത്തെക്കുറിച്ചല്ല പറയുന്നു. ആരാണോ ജ്ഞാനി അല്ലെങ്കിൽ സന്യാസി എന്ന് വിളിക്കുന്ന ആണ് ധാർമ്മികൻ അധാർമ്മികൻ. ഈ രണ്ട് കൂട്ടത്തിനും ഗണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ടിൻ്റെയും വിശേഷിച്ചുള്ള അടയാളങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ബാഹ്യമായ വേഷങ്ങൾക്കൊന്നും ഒരർത്ഥമില്ലെന്ന് തന്നെയാണ് ഭാഷകാരൻ പറയും. അതുകൊണ്ട് എത്രയോ സ്ഥലത്ത് പറഞ്ഞിരുന്നു ലിംഗവർജിത, അടയാളങ്ങളില്ലാത്തവനാണ് എന്ന് പറയുന്ന എന്താ ഇത് തന്നെയാണ്. പക്ഷെ എത്ര പറഞ്ഞാലും മനസ്സിലാക്കില്ല. അശ്രുതം ബഹുശ്രുതം, ബഹുശ്രുതൻ എല്ലാം അറിവുള്ളവൻ, അശ്രുതം മൂഢൻ, രണ്ടു ഗുണത്തിലും പെടുന്നുണ്ട്. നമ്മൾക്ക് ഈ ദ്വന്ദ്വങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ ആശ്രയിച്ച് ചിന്തിക്കാൻ പറ്റും. ഒന്നുകിൽ അറിയുന്നവൻ അല്ലെങ്കിൽ അറിയാത്തവൻ, ഇതിൻ്റെ ഇടയ്ക്കൊരു പക്ഷം നോക്കില്ല. അതാണ് ഭാഷ്യകാരൻ പറയുന്നത്, ഇത് രണ്ടിലും പെടില്ല. ഇന്ന സുവൃത്തം ഇന്ന ദുർവൃത്തം, സാറിന് പറയുന്ന സദാചാരം, നിഷ്ഠനായിരിക്കും വളരെ. ഓ, അയാൾ വൈദികമായ ആചാരങ്ങളെല്ലാം കർശനമായി പിന്തുടരുന്നുണ്ട്, ഇത്ര പ്രാവശ്യം കുളിക്കുന്നുണ്ട്, ഇത്ര പ്രാവശ്യം ശൗചം ചെയ്യുന്നുണ്ട്, കിണറ്റിലെ വെള്ളത്തിലേക്ക് കുളിക്കും, പൈപ്പ് വെള്ളത്തിൽ കുളിക്കത്തില്ല, കക്കൂസ് ഉപയോഗിക്കത്തില്ല. ഇങ്ങനെയൊക്കെ പറയുന്നതാണ് വൈദിക മര്യാദ. ഇതാണ് സദാചാരം. ശരി, ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ആയിക്കോട്ടെ, അങ്ങനെയും ഒരു വർഗം ഇരുന്നോട്ട്, ദോഷമൊന്നുമില്ല. പക്ഷേ ഇവിടെ തത്വജ്ഞാനി അല്ലെങ്കിൽ സന്യാസിയെ കുറിച്ച് പറയുമ്പോൾ സുവൃത്തവുമില്ല, അവിടെ ദുർവൃത്തവുമില്ല, രണ്ടിലും പെടുന്നില്ല. രണ്ടിലും പെടാത്ത എന്താ? നോർമൽ എന്നേ പറയാൻ പറ്റും, സാധാരണ. കശ്ചിത് സബ്രാഹ്മണ, അവനാണ് ബ്രാഹ്മണൻ. ഇങ്ങനെ ആരെയാണോ എം തം സബ്രാഹ്മണ, അങ്ങനെ ഒരുവനുണ്ടെങ്കിൽ അവനാണ് ബ്രാഹ്മണൻ എന്ന് മനസ്സിലാക്കണം. ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലായില്ല, അങ്ങനെ ഒരു സംശയമേ വരാൻ പാടില്ലല്ലോ. ഒരു സംശയമേ വരാൻ പാടില്ല. ഇവിടെ ജാതിയോ മതത്തോ, ജാതിയല്ല, മതമല്ല, ഭാരതീയനല്ല, ഇന്ത്യനല്ല, കേരളീയനല്ല, തമിഴനല്ല, ഒന്നുമല്ല. നമ്മൾ ഒരു തരത്തിലും ഒന്നിനുമായിട്ടും ബന്ധപ്പെടുത്തേണ്ട. ആർക്കാണോ ബോധമുള്ളത് അവൻ, കാലദേശങ്ങളുമായിട്ടൊന്നും ഒന്നുമായിട്ടും ബന്ധപ്പെടുന്നില്ല, സ്ത്രീയല്ല, പുരുഷനല്ല, അങ്ങനെ. അതാണ് എന്റെ യാഥാർത്ഥ്യം. ഗൂഢധർമാശ്രിതോ വിദ്വാൻ, ഇവിടെയും പ്രദർശിപ്പിക്കാതെ നേരത്തെ പറഞ്ഞാണ് ഗൂഢധർമാശ്രിതനായിരിക്കുന്നു എന്ന് പറയുന്നത്. പ്രദർശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഗൂഢശബ്ദത്തിനർത്ഥം. ധർമ്മമില്ലായാലുണ്ട്, പക്ഷെ ഒന്നും പ്രദർശിപ്പിക്കുന്നില്ല. സാധാരണ പ്രദർശിപ്പിക്കുന്ന എന്തിനു വേണ്ടി? ലോകപൂജയ്ക്ക് വേണ്ടി, ലോകത്തിന്റെ അംഗീകാരത്തിന് വേണ്ടി, ബഹുമതിക്ക് വേണ്ടിയിട്ടാണ് എല്ലാം പ്രദർശിപ്പിക്കുന്നത്. സന്യാസി, ജ്ഞാനിയായ സന്യാസി ഗൂഢധർമാശ്രിതനായിരിക്കുന്നു, ഇതാണ് അവധൂതൻ എന്ന് പറയുന്നത്. ഇതും ചിലർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു. ഈ വടക്കേന്ത്യയിലെ ഒരു സന്യാസ സമ്പ്രദായമുണ്ട്, പേര് ഞാനിപ്പോൾ മറന്നുപോയി, ഓർക്കുന്നില്ല. അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ കംപ്ലീറ്റ് കവർ ചെയ്തേ നടക്കത്തുള്ളൂ. തലയിലൊരു തൊപ്പിയും വയ്ക്കും, കംപ്ലീറ്റ് കവേഡാണ്. എന്താ പറയുന്നത്? നമ്മളിലുള്ള ഒരുപാട് ആധ്യാത്മികമായ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം പ്രദർശിപ്പിക്കാൻ പാടില്ല, മൂടി വയ്ക്കുകയാണ്. ഇത് ഉള്ള കാര്യമാണ്. ഞാൻ വടക്കേന്ത്യയിൽ ചെന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ മൂടി നടക്കുന്ന ആളൊക്കെയാണ്. ഞാൻ ചോദിച്ചു, ഇത് കൊള്ളാമല്ലോ. ഒരാളത് ചോദിച്ച് എന്താ ഇങ്ങനെ മൂടി? അയാൾ പറഞ്ഞതാണ്, അപ്പോൾ ഞാനും മൂടാൻ തുടങ്ങി കുറച്ച് ദിവസം. എല്ലാം അനുകരിക്കാൻ നമുക്കൊരു ഇത് തോന്നും, ഇതാണ് ശരി, ഇവർ കാണിക്കുന്നതാണ് ശരിയെന്ന് തോന്നും. നാലഞ്ച് ദിവസം മൂടി നടന്നപ്പോഴാണ് ചിന്തിക്കാൻ തുടങ്ങി, ഇതെന്താ മൂടുന്നത്? വീണ്ടും പഴയതുപോലെയായി. ഞാൻ പലതും അനുകരിച്ച് ഞാൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ അവിടെ ചെന്നപ്പോൾ ഞാൻ അനുകരിച്ച് വേറൊരു കാര്യം പറയാം. സന്യാസിമാരൊക്കെ പോകുമ്പോൾ ഒരു ആസനം കയ്യിൽ വയ്ക്കും, എന്നിട്ട് എവിടെ പോയാലും ഈ അതിടും, ഇട്ടിട്ട് അതിലേ ഇരിക്കത്തുള്ളൂ, കാരണം ഇറത്തുണ്ടാവാതിരിക്കും. സാധാരണ മനുഷ്യരൊക്കെ ഇരിക്കുന്നിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇറത്തുണ്ടാവും എന്നാണ്. ഞാൻ വിചാരിച്ചിട്ട് ശരിയായിരിക്കും വിചാരിച്ചിട്ട് കുറച്ച് ദിവസം ഞാൻ ഇതുപോലെ പോകുന്നിടത്തെല്ലാം ഒരു സാധനം ചുമന്നുകൊണ്ടിടണം, ഇട്ടിരുന്നു പോകും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പ്രത്യേകിച്ച് ഇരത്തൊന്നും കാണുന്നില്ല, എന്തോ ഇരത്താവൂന്നാ പറയുന്നത്. ഇരിക്കുന്നതിനൊരു സുഖത്തിന് വേണ്ടി അത് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എർത്ത് സിദ്ധാന്തം എനിക്ക് അനുഭവത്തിൽ വന്നില്ല, അനുകരിച്ചു നോക്കി കുറച്ചു ദിവസം. കുറച്ച് ദിവസം ഇപ്പൊ അറിയാമല്ലോ എനിക്ക് എർത്തില്ല, ഇപ്പം എർത്തുമില്ല, ഏരിയയിലുമില്ല, രണ്ടുമില്ല. ഏരിയയിലും ഉണ്ട് ചിലർക്ക് ഇങ്ങനെ എന്തൊക്കെ തമാശകളാ കണ്ടത്. അത് വെച്ച് കഴിഞ്ഞു അപ്പോ ഇങ്ങനെയൊക്കെ പല കാണുമ്പോൾ നമുക്കതൊക്കെ അനുകരിക്കാൻ തോന്നും. പ്രത്യേകിച്ച് പുതുമോടിയാകുമ്പോൾ വടക്കേന്ത്യയിലൊക്കെ ചെന്ന് ഹിമാലയത്തിലൊക്കെ ഇറങ്ങുമ്പം അവിടെ കാണുന്നതൊക്കെ എന്തോ സ്വർഗത്തിൽ നിന്ന് ഇറക്കി കട്ടിയിറക്കിയ സാധനങ്ങളെന്നാണ് നമുക്ക് തോന്നും. അപ്പോൾ എല്ലാം അനുകരിക്കാൻ ശ്രമിക്കും. പിന്നെ എൻ്റെ കൂടെ ഈ എർത്ത് വെച്ചവരിപ്പോഴും കൊണ്ടു കിടക്കുന്നവരുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെയുള്ളവരുമുണ്ട് 10-30 വർഷമായിട്ട്. അപ്പം ഇതൊക്കെ മനസ്സിലെ ഓരോരോ തോന്നലുകളാണ്. ഈ നഗരം രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹം എന്നേ പറയാൻ പറ്റും. ഇല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ കിടന്നു ജീവിത ഇതിൽ തന്നെ പോകും. പിന്നെ ഞാൻ ചിലരെയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ചിലരെയൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മാറ്റി. അപ്പൊ ഇതൊക്കെ ബാഹ്യമായ പ്രകടനങ്ങളാണ്, ഇതിനൊന്നും ഒരു കാര്യമില്ല. ഞാൻ ചെയ്യേണ്ട കാര്യമില്ല. ഗൂഢധർമാശ്രിതോ, ഗൂഢധർമ്മങ്ങളെ ആശ്രയിച്ചിരിക്കുന്നവന്, ഈ ധാർമ്മികതയൊക്കെ എന്താ ഒരുവന്റെ ഉള്ളിലല്ലേ ഇരിക്കുന്നു. അത് മറ്റുള്ളവർ പ്രദർശിപ്പിക്കേണ്ട കാര്യമൊന്നും. വിദ്വാൻ അജ്ഞാതചരിതം ചരേത്, അജ്ഞാതചരിതം. മറ്റുള്ളവർക്ക് ജ്ഞാതമായ ചരിതം ഒന്നുമില്ല, അതാണ് അജ്ഞാത ചരിതം. എന്ന് വെച്ചാൽ തന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഒന്നും വെളിപ്പെടുത്താതെ ജീവിക്കുക, അതാണ് സന്യാസിക്ക് കൊടുക്കുന്ന, ജ്ഞാനിക്ക് കൊടുക്കുന്ന നിർദ്ദേശം. എന്നുവെച്ചാൽ ജ്ഞാനി എന്ന് പറയുമ്പോൾ ആ ജ്ഞാനാഭ്യാസം ഇവിടെ പറഞ്ഞല്ലോ, പിന്നെ അതിൻ്റെ പരിപൂർണമായ ഒരവസ്ഥ അവിടെയൊക്കെ ഞാനി എന്നാണ് പറയുന്നത്. അപ്പോൾ ജ്ഞാനത്തിൻ്റെ ദാർഢ്യത്തിൽ സ്വാഭാവികമായിട്ടും ഈ ഉപദേശത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാൻ അഭ്യാസത്തിൽ ഇതിൻ്റെയൊക്കെ ആവശ്യം വരും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയുള്ള അനുകരണ ഭ്രമങ്ങൾ വന്നിട്ട് ജീവിതം മുഴുവൻ അനുകരണമാണ്. ഇവിടെ അതാണ് സന്യാസത്തിലേക്ക് അല്ലെങ്കിൽ ആധ്യാത്മികതയിലേക്ക് വരുന്നതിന് മുമ്പ് ജീവിച്ച് അനുകരിച്ച് തന്നെ. അന്ന് അനുകരിച്ചത് മോഹൻലാലിനെയും മമ്മൂട്ടിയൊക്കെ അനുകരിച്ച്, അവരെ പോലെ മീശ വെച്ച്, അവരെ പോലെ താടി വെച്ച്, അവരെ പോലെ തലമുടി വെട്ടി, അവരെ പോലെ ഷർട്ടിട്ട് ജീവിച്ച്. ഇനി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെയൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ അനുകരിച്ചാണ് ജീവിക്കുന്ന മനുഷ്യൻ. ആണ് ഞാൻ പറഞ്ഞ ഉയർത്തും ഏരിയയിലുമൊക്കെ അനുകരണങ്ങളാണ്. അജ്ഞാത ചരിതം ചരേ എന്നാണ് ഇവിടെ പറയുന്നത്. അജ്ഞാത ചരിതനായിരിക്കുക എന്നർത്ഥം. അന്ധവത് ജഡവച്ചാപി ഇമൂകവച്ച മഹീം ചരേ, അന്ധനെപ്പോലെ എന്നർത്ഥം. ജഡനെപ്പോലെ, ജഡൻ എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധി, ഒരു മന്ദബുദ്ധിയെ പോലെ. അപ്പൊ അത് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. മന്ദബുദ്ധിയെ പോലെ പോലെ അങ്ങോട്ടാ മതി. മുഖവച്ച മുഖനെ പോലെ. ഇതെല്ലാം പറയുന്നത് എന്താണ്? ആത്മഖ്യാതി, തന്നെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഇതിന് വിപരീതമായ കാര്യങ്ങളാണ്. മൂക്കൻ പ്രശംസിക്കുക, ആത്മപ്രശംസ, അത് ഒഴിവാക്കാനാണ് മൂകനെ പോലെ ചിരിക്കണമെന്ന് പറയുന്നത്. മഹീഞ്ചരേ, ഭൂമിയിൽ അങ്ങനെയാണ് ജീവിക്കേണ്ടത്. അവ്യക്തലിംഗോ അവ്യക്താചാര, ഇത് പലതവണ പറഞ്ഞിട്ടുണ്ട്. അവ്യക്തലിംഗ, അടയാളങ്ങളൊന്നും വേണ്ട, വേഷഭൂഷാദികളൊന്നും വേണ്ട, ഒന്നും ലോകപൂജയ്ക്ക് വേണ്ടി ഒന്നും സ്വീകരിക്കേണ്ട. ഇത് ഇന്നത്തെ സന്യാസിമാരൊക്കെ ലോകപൂജ കുറഞ്ഞു പോകും, നഷ്ടപ്പെട്ടു പോകും, എല്ലാവരും തന്നെ വേണ്ട രീതിയിൽ ബഹുമാനിക്കുന്നുണ്ടോ? ഇതിലൊക്കെയുള്ള വ്യാകുലതകളാണ്. അതല്പം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സഹിക്കത്തില്ല. ഞാനാരാണ്, ഞാനാരാണെന്നാ ഇവൻ വിചാരിച്ചത്? അച്ഛനോട് അത്രയും ബഹുമാനമില്ലേ, ആദരവില്ലേ, ശ്രദ്ധയില്ലേ, ഇങ്ങനെ ചിന്തിക്കുന്നവരാണ്. എന്നും അവ്യക്തലിംഗോ അവ്യക്ത ആചാര ഹൈതി ചൈവമാതി, ഇതാണ് അവധൂതനെന്ന് പറയുന്നത്. അല്ല എന്തെങ്കിലും ഗോഷ്ഠികൾ കാണിക്കുന്നത് ഒന്നുമല്ല, അതാണ് ഭാഷകാരന്റെ സിദ്ധാന്തം.